അടുത്ത് വരുന്ന അഹൻ ശബ്ദമാണ് നകാരാന്തം. അഹൻ നകാരാന്തം, സ്ത്രീലിംഗത്തിന് നകാരാന്തം ഏതാ പഠിച്ചത്? സ്ത്രീലിംഗത്തിൽ പഠിച്ച നകാരാന്തം ഏതാണോ? ആർക്കും ഓർമ്മയില്ല. സ്ത്രീലിംഗത്തിൽ പഠിച്ച നകാരാന്തം ആർക്കും ഓർമ്മയില്ല. ശരി, ഓർമ്മയില്ലെങ്കിൽ മറിച്ചു നോക്കാം. സ്ത്രീലിംഗത്തിൽ പഠിച്ച നകാരാന്തം ആർക്കും ഓർമ്മയില്ലെങ്കിൽ മറിച്ചു നോക്കാം. ഏതാണ്? പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാ പഠിക്കാത്ത? അതറിയണമല്ലോ. എന്തുകൊണ്ടാ പഠിക്കാത്തതെന്നറിയണം. എന്തുകൊണ്ടാ കൊടുക്കാത്തത്? അങ്ങനെ ഊഹം പറഞ്ഞാ മതിയോ? എന്തുകൊണ്ട് പഠിച്ചില്ല നകാരാന്തം സ്ത്രീലിംഗത്തിൽ? എന്തുകൊണ്ടില്ല? ആകാരാന്തം. നകാരാന്തം എന്തുകൊണ്ട് വന്നില്ല, പഠിച്ചില്ല? എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നു. ഋനേഭ്യോ നീപ്. നകാരാന്തത്തിൽ എന്തുവരും? നീപ്പ് വരും. അതുകൊണ്ട് നകാരാന്തം വരുന്നത്. പുല്ലിംഗത്തിലെ ശബ്ദം പഠിച്ചത് ആദ്യം വന്നത് നകാരാന്തം. ഏത് നമ്മൾ പഠിച്ചു തുടങ്ങി, നകാരാന്തം പഠിച്ചു തുടങ്ങിയ ശബ്ദം രാജൻ. രാജൻ ശബ്ദമാണ് അവിടെ. രാജൻ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? രാജ, രാജ. അവിടെ നഗാരത്തിന് എന്ത് സംഭവിച്ചു? നലോപപ്രാതിപതിയാന്തസ്യ. എന്താണ് എന്റെ വൃത്തി? അവിടെ ദീർഘം വന്നെങ്ങനെ? ഉപദാദീർഘം. ഏ സൂത്രമാണ്? എന്താണ് വൃത്തി? നാന്ദസ്യ ഉപദായ ദീർഘ സർവനാമസ്ഥാന ഉപദാസഞ്ജോദിക്കുന്ന സൂത്രം. അലോന്ത്യാത് പൂർവ എന്താണ് വൃത്തി? അന്ത്യാദലഹ പൂർവവർണ്ണം. ഇതെല്ലാം അറിഞ്ഞിരുന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. രാജശബ്ദത്തിന്റെ സംബോധന എങ്ങനെയാണ്? അവിടെ സൂത്രം വന്നു. എന്താണ് വൃത്തി? നസ്യലോകോ മീനും സമുദ്ധിയിലും നോവും വരുന്നില്ല. തൃതിയിൽ എങ്ങനെയാണ് രാജ്ഞ? അവിടെ എന്താ സംഭവിച്ചത്? അല്ലോപാന. എന്താണ് വൃത്തി? അങ്കാവയോ സർവനാമസ്ഥാന സ്വാതിപരോ യോ അൻ തസ്യ അകാരസ്യ ലോപഹ. അവിടെ ലോപിച്ചു. ലോപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പ്രവർത്തിക്കും അവിടെ? രാജ്ഞാന്ന് പറഞ്ഞെങ്കിൽ എന്താ ഏ സൂത്രം പ്രവർത്തിച്ചത്? ലോപിച്ചിട്ട് ഏ സൂത്രം പ്രവർത്തിച്ചു? സ്തോസ്തുനസ്തു സ്തുത്വം വന്നു രാജ്ഞ. രാജൻ ഭ്യാ എന്നുള്ളടത്ത് സുബിത പ്രകാരം ദീർഘം വരാത്ത എന്തുകൊണ്ടാണ്? സൂത്രം ലോപം വന്നു. എന്തുകൊണ്ട് സുബിച്ച ദീർഘം വന്നില്ല? രാജാഭ്യാന്നൊരു രാജഭ്യാന്നൊരു ഏതാ സൂത്രം ആണോ? ഏ സൂത്രം അവിടെ വന്നത്? നലോപ അതാണ്. പ്രകാരം എന്ത് ചെയ്തു? നലോപം അസിദ്ധമായി. അതുകൊണ്ട് അവിടെ വരുന്നില്ല, ദീർഘം വന്നില്ല. രാജഭി അവിടെ ഐസ്തവും വരുന്നില്ല. രാജൈഹി എന്ന് വരുന്നില്ല. പിന്നെയോ അവിടെ രാജാഭിയെ എന്തുകൊണ്ട് അവിടെ സുവിധിയില് നലോപം അസിദ്ധമായി എന്ന് വെച്ചാൽ നലോപം അവിടെ ഉണ്ട്. സ്വപ്പ് വിധി വരുമ്പോൾ നഗാരം അവിടെയുണ്ട്, ലോപം അസിദ്ധമായി പോയി, ലോപിച്ചറിയുന്നില്ല. അപ്പൊ രാജൻ ഭ്യാം എന്നായിരിക്കുന്നു. അപ്പോൾ സുവിച്ച ദീർഘം വരത്തില്ല. അതൊക്കെ നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. നലോപ സുപ്സരസജ്ഞ വിദുഷു വൃത്തി എന്താണ്? സുവിധോ സ്വരവിധോ സജ്ഞാവിധോ സിദ്ധനാന്യത്ര. പഴയ സൂത്രങ്ങളും വൃത്തികളും ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്, അതും കൂടെ കൊണ്ടുവരണം വ്യാകരണം പഠിക്കാനായിട്ട് വരുമ്പം. എന്നാലേ സുഗമമായി മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഇവിടെ അഹൻ ശബ്ദം ആണ്, നകാരാന്തമാണ്. സു അം വരുമ്പോ സൂത്രം വരുന്നു, സുമോർ നമസ്കാരം ലുക്ക് വന്നു. അപ്പോ അഹൻ അഹൻ എന്നിരിക്കുമ്പോ നകാരത്തിന് രേഖം വിരിക്കുന്ന സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചു. രോ അസുബി എന്താണ് അതിന്റെ ഉദാഹരണം പഠിച്ചത്? അതിന്റെ ഉദാഹരണം പഠിച്ചത് അഹരഹര അഹർഗണ. എവിടെയാ അത് പഠിച്ചത്? കൽസന്ധിയിലാണോ? നിസർഗസന്ധിയിൽ. അതിനൊരു വഴിയേ ഉള്ളൂ, ഒരു ദിവസം എല്ലാ ദിവസവും ഒരു 10 or 15 minutes ഇത് പാരായണം ചെയ്യണം. 10 minutes എന്തായാലും കിട്ടുമല്ലോ, 10 minutes ആയാലും മതി, 15 minutes ആയാലും മതി, അല്ല ഒരു 20 minutes ആയാലും ദോഷമില്ല. മിനിമം 20 minutes എങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്. ഡെയിലി പാരായണം ചെയ്തില്ലെങ്കിൽ ഇത് മനസ്സിൽ നിൽക്കത്തിൽ മുമ്പോട്ട് കഴിയുമ്പോൾ എല്ലാം മറന്നു. 10 minutes ഒരാൾക്ക് എന്തായാലും കിട്ടാതിരിക്കുന്നത്. പഠിക്കണമെങ്കിൽ അത് കൂടിയേ പറ്റും. അപ്പോ രേഖം വരും അഹഹ അഹഹ നിരൂപം വരും. ഏകവചനത്തിലും പ്രഥമ ഏകവചനത്തിലും ദ്വിതീയ ഏകവചനത്തിലും രൂപം അങ്ങനെ വരും. അഹ എന്ന് വെച്ചാൽ ഓരോ അസുഭി രേഖം വന്നു, രേഖത്തിന് ഫലവസാന വിസർജനീയ വിസർഗം വന്നിട്ട് അഹഹ അഹഹ എന്ന് വരും. അഹഹ ബാധി എന്നിരിക്കുന്നിടത്ത് എങ്ങനെയായിരിക്കും സന്ധി വരുന്നത്? എന്തുകൊണ്ട്? അഹഹ ബാധി എന്നിടത്ത് സന്ധി, നമ്മൾ പഠിച്ചതനുസരിച്ച് സന്ധി ഭോഗോ പൂർവസയോ അശി വരൂ, അശിച്ച വരൂ. എന്തുകൊണ്ട് വരുന്നില്ല? ആ ഇത് ഋത്വമല്ല, അതുകൊണ്ട് എന്ത് വരത്തില്ല? ഭോപഗോഗോ പൂർവസിയോ അശി വരത്തില്ല, അശിച്ച വരത്തില്ല, അതോരോരോ അപ്രദാതപ്പെടുത്തേ വരത്തില്ല, ഒന്നും വരത്തില്ല. പിന്നെ എന്തുവരും? അഹർ ഭാതി എന്നിരിക്കത്തും. അതിനാണ് ഇവിടെ ഋത്വം വരിക്കാതെ രേഖം വിരിച്ചിരിക്കുന്നത്. അഹർ ഗണ ഇങ്ങനെയൊക്കെ രേഖമിരിക്കും. അഹരിതി അഹരിതം അഹരേവ എല്ലായിടത്തും എന്തുവരും? രേഖം വരും. ഭോഗോപൂർവശി പ്രകാരം യകാരം ഒന്ന് ലോപിക്കത്തില്ല. അത് വരണമെങ്കിൽ എന്തായിരിക്കണം? ഋത്വം വരണം. അടുത്ത് വരുന്നത് അഹൻ ഔലേയ സൂത്രം വരുന്നു, നമസ്കാര പ്രകാരം സി വന്നു, ഈ വന്നു, അഹൻ ഈ നിരിക്കുമ്പോ ഏ സൂത്രമാണ് വരുന്നത്? അല്ലോപാന വരണമെങ്കിൽ ഇവിടെ സൂത്രം പ്രവർത്തിക്കണം. അല്ലോപാന വരണമെങ്കിൽ ഏ സൂത്രം പ്രവർത്തിക്കണം? വിഭാഷംഗിശ്യോഹോ വരണമെങ്കിൽ ഏ സൂത്രം പ്രവർത്തിക്കണം? അല്ലോപാനം പ്രവർത്തിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. വിഭാഷാംഗിസ്യൂഹോ പ്രവർത്തിക്കണമെങ്കിൽ ഏത് സൂത്രം വരണം അവിടെ? ആ സൂത്രം വന്നാലേ വിഭാഷാംഗിസ്യൂഹോ പ്രവർത്തിക്കത്തുള്ളൂ. എന്താണ് അതിന്റെ വൃത്തി? വിഭാഷാംഗിസ്യൂഹോ അങ്കാവ്യോ അസർമാനസ്ഥാന ജയസ്വാദിപുരു ഇത്രയുള്ളോ? അത്രയേ ഉള്ളോ? നിങ്ങൾ പറഞ്ഞാൽ എന്താ വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്കാവ്യ അശ്രമതാമസ്ഥാന ജ്യോതി സ്വാതിപരോ ഞാൻ തസ്യ അകാരസ്യ ലോകം വരുന്നു. അത്രയും മതിയോ? പുസ്തകം നോക്കി പറഞ്ഞാൽ നോക്കാതെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? എങ്ങനെ നമസ്കാരച്ച വന്നു, ശി വന്നു, പിന്നെ അന്നിന്റെ ആകാരം ലോപിക്കണമെങ്കിൽ ഇവിടെ സൂത്രം പ്രവർത്തിക്കണം. അല്ലോപന പ്രവർത്തിക്കുമോ? അത് പ്രവർത്തിച്ചാൽ പിന്നെ വിഭാഷംഗിശ്യോ പ്രവർത്തിക്കുമോ? രണ്ടും തമ്മിൽ എന്താ ബന്ധം? എങ്ങനെ? ശി എന്ന് പറയുന്ന ഏതാണ്? ഔന്റെ സ്ഥാനത്ത് നമസ്കാശ പ്രകാരം വന്ന ശി പരത്തിലുണ്ട്. ഇനി ആകാരം ലോപിക്കണമെങ്കിൽ ഒരു സൂത്രം കൂടെ പ്രവർത്തിക്കണം. ഏജി ഭം ബസഞ്ഞ വേണം. ബസ്യന്നുണ്ട് അതിന്റെ വൃത്തിയില്. യജാതി സ്വാതി പരം എന്ന് പറയുമ്പോ എന്ത് വരും? പൂർവത്തിലിരിക്കുന്ന എന്തായിരിക്കും? യജിഭം. എന്താണ് അതിന്റെ വൃത്തി? ഏതിഷു അജാതിഷുക്കെ പ്രത്യാവതിഷ്. അപ്പൊ യാതി അജാതി പരത്തിൽ വരും, പൂർവത്തിൽ എന്തായിരിക്കും? ബസഞ്ഞ. അപ്പൊ അതിന്റെ ആകാരത്തിന് ബസഞ്ഞ ഉള്ളതുകൊണ്ട് എന്ത് വരും? ലോകം വരും. അപ്പൊ അതിന്റെ വൃത്തിയിലും ബസഞ്ജസ്യന്ന് വരേണ്ടാണ്. എന്താണോ ഭാഷാംഗിസ്യഹോ എന്താണോ? ജാതിഷ് അജാതിഷ് എന്താണ് അതിന്റെ വൃത്തി? യജാതി സ്വാതിപരോ യോ അൻ തസ്യ ബസഞ്ജകസ്യ തസ്യ എന്ന് വേണം. ബസഞ്ഞുള്ള അതിന്റെ അകാരത്തിന് ലോപം വരുന്നു. അപ്പോ ലോപം വന്നപ്പോ എന്തായി? വികല്പമായ ലോപം വന്നു. വിഭാഷ അല്ലോപാന എന്താ വരാത്തത്? അതിനെ നിഷേധിച്ചോ? അതിനെ വികല്പമാക്കിയാണ് എന്താ? വിഭാഷ നിശ്യോഹോ. നീലും ശീലും അത് തന്നെ വികല്പമാകും. അപ്പോ വികല്പമായി അകാരം ലോപിക്കുമ്പോ അഗ്നി ലോപിക്കാത്ത പക്ഷം അഹനി എന്ന് വരുന്നു. പിന്നെ അഹ്നി അഹനി അടുത്ത് അഹൻ ജസ് എന്നിരിക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? ജസ്സോ സി വന്നു. പിന്നെ അഹൻ എന്നിരിക്കുന്നു. നംസോസി ജലജ വരത്തില്ലേ? നംസോസി ജലജ വരത്തില്ലേ? ഛലന്തമില്ല. അപ്പൊ അഹൻ ഈ എന്നിരിക്കുന്നു. ഏ സൂത്രം വരുന്നു? സർവനാമസ്ഥാനേജ സംബുദ്ധു വരുന്നു. വിഭാഷാംഗിശ്യൂഹോ വരത്തില്ലേ? ഏ ഇത് സർവനാമസ്ഥാണ്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? സ്യോഹോ എന്ന് പറയുന്നതിന്റെ സി എന്ന് പറയുന്ന ഏതാണോ? ഷിയാണ്, ഹ്രസ്വല്ല, ദീർഘമാണ്. നമസ്കാരപ്രകാരം വരുന്ന സിയാണ്, ഇവിടെ ഇരിക്കുന്ന ഹ്രസ്വമാണ്. അല്ലാതെ പ്രവർത്തിക്കില്ല, അല്ലോപോനം വരത്തില്ല. എന്താണ് അല്ലോപോന ഇടവൃത്തി? അങ്കാവയോ അവസരമസ്ഥാന യജാതി സ്വാതിപരോ യോ അൻ. അതാണല്ലോ ഇവിടെ. എങ്ങനെയാണല്ലോ? അങ്കാവയവുമാണ്, അസർവനാമസ്ഥാനം അല്ല. ഇവിടെ സർവനാമസ്ഥാനം വന്നു, അപ്പൊ അത് പ്രവർത്തിക്കത്തില്ല. അഹാനി എന്നു. അപ്പൊ അഹ അഹ്നി അഹനി അഹാനി. അടുത്തു അങ്ങനെ തന്നെ. അടുത്ത് അഹൻ താന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അല്ലോപാനഹ. എന്തുകൊണ്ട്? ബസഞ്ഞുണ്ട്, ബസഞ്ഞുണ്ട്, അല്ലോപാന വന്ന് അകാരിൽ വെച്ചപ്പോ അഹന് അഹ്ന അഹ്ന എന്ന്. അടുത്ത അഹൻ ഭ്യാം എന്നിരിക്കുമ്പോ അടുത്ത സൂത്രം വരുന്നു. എന്താണ് അഹൻ? അഹൻ ഇത്യസ്യ രുഹു പദാന്തേ. അഹൻ എന്ന് പറയുന്നതിന് പദാന്തത്തിൽ രു വരും, പദത്തിന്റെ അന്ത്യമാണല്ലോ അവിടെ അഹൻ. അപ്പൊ അതിനെന്തൊരു രു വരും. നകാരത്തിന് എന്ത് വരും? രു വരും. അലവന്തീസി പ്രകാരം അന്ത്യമായ നകാരത്തിന് രു വരുമ്പോ ആഹാര് ഭ്യാന്തിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരും? പശിച്ച. ഉത്വം വന്നാൽ ഏത് വരും? ഗുണം വന്നു. അഹോഭ്യാം എന്നു. കശിച്ചയുടെ വൃത്തി എന്താണ്? എങ്ങനെങ്ങനെ? ആ പൂർവത്തിൽ അകാരമുണ്ട്, പരത്തിൽ ഹശിരുന്ന് കഴിഞ്ഞാൽ എന്തൊരു രൂവിന് പൂ വന്ന് ഗുണം വന്ന് അഹോഭ്യാം. അഹോഭ്യാം. അടുത്തെന്ത് വരുന്നു? അഹൻ വിസന്ധിരിക്കുന്നിടത്ത് അഹൻ വന്നു, പൂ വന്നു, ഗുണം വന്നു. അഹോഭി. അഹൻ ഞേന്നിരിക്കുന്നിടത്ത് എന്ത് വരും? അല്ലോപാനഹ. അഹന് ഏ അകാരം ലഭിച്ചു. അഹനെ അഹോഭ്യാം അഹോഭ്യ രണ്ടിടത്തും എന്ത് വന്നു? അഹൻ ഹസിച്ച ഗുണം. പഞ്ചമീന ഷഷ്ടിയിലും അഹൻ അസന്നിരിക്കുന്നിടത്ത് അല്ലോപോ അന്നഹ അന്നഹ അന്നഹ ഹോഭ്യ ഹോഭ്യ അന്നഹ അന്നോഹോ അന്നാം. എല്ലായിടത്തും എന്ത് വരുന്നു? അല്ലോപാന അകാരം ലോപിക്കുന്നു. അഹന് പരത്തിലിരിക്കുന്നതിനെ കൂട്ടിച്ചേർക്കുക. സപ്തമീതയിലെ ഏത് സൂത്രം വരുന്നു? വിഭാഷ വിശ്യോഹ. വികല്പമായിട്ട് അകാരം ലോപിക്കും. അഗ്നി അഹനി അഹ്നോഹോ. അഹൻ സൂ എന്നിരിക്കുന്നിടത്ത് ആദ്യം ഏത് വരും? അഹൻ വന്ന് രൂ വന്നു, പരത്തിൽ സൂ ഇരിക്കുന്നുണ്ട്. ഏത് വരും? വിസർഗം വന്നു കഴിഞ്ഞ ഏത് വരും? വാശരി വരുമ്പം അഹസു അല്ലെങ്കിൽ അഹഹ സു. ഒരുത്വം വന്നു, വിസർഗം വന്നു, വാശരി. ഹേ അഹഹ. അവിടെ എന്ത് വരുന്നു? സമോണ നമസ്കാരം ലുക്ക് വന്നു. നഗാരത്തിൽ എന്ത് വരും? സൂത്രം രോ അസുബി. അഹ അഹ്നി അഹനി അഹാനി. ആ സൂ പരത്തിലിരിക്കുമ്പോ എന്തുകൊണ്ട് അഹൻ വരാത്തത്? അഹൻ എന്നൊരു സൂത്രം അവിടെ അങ്ങ് പ്രവർത്തിച്ചാ പോരെ. ഫസഞ്ഞുണ്ടല്ലോ, പദാന്തമാണല്ലോ. അഹൻ എന്ന് പറയുന്നത് പരത്തിൽ സൂ ഇരിക്കും, പദാന്തമാണ്. എന്തുകൊണ്ട് വന്നുകൂടാ? ആദ്യം അത് പ്രവർത്തിക്കും. രണ്ടും അവിടെ പ്രാപ്തമാകും, അഹനും പ്രാപ്തമാകും, രോസ്മിയും പ്രാപ്തമാകും. അപ്പോ അഹൻ എന്ന് പറയുന്നതിന്റെ അപവാദമാണെന്ത്? രോസ്മി. അവിടെ എന്ന് പറഞ്ഞു? നതു സുപ്പി. സുപ്പ് പരമിരിക്കുമ്പോ വരില്ല. ഏത് വരില്ല? ആ എന്ന് പറഞ്ഞു. അപ്പൊ അത് അപവാദമായി. സുപ്പ് പരമിരിക്കുന്നിടത്ത് ഏത് വരും? അഹൻ വരും. ഭ്യാം എന്നുള്ളിടത്ത് എന്ത് വരുന്നു? സുപ്പ് പരമിരിക്കുന്നു. അപ്പൊ അവിടെ അഹൻ വരാം. മറ്റത്ത് എന്ത് പറഞ്ഞു? ഒരു അസുഭി. സുപ്പ് പരമിരിക്കുന്നിടത്ത് വരത്തില്ല. അപ്പൊ ഇത് വിശേഷമായി. എന്താ പറയുന്നത്? അന്നോ രേവാദേശോ നത് സുപ്പി. സുപ്പ് വരവിരിക്കുന്നിടത്ത് വരത്തില്ല. സമോൺ നമസ്കാരപ്രകാരം സുപ്പ് പോയി പൊക്കോട്ടെ. അത് പോകുന്നതുകൊണ്ട് എന്താ പ്രത്യേക പ്രത്യക്ഷണം മാനിക്കുന്നു. ലുക്ക് വന്നാലും ഇവിടെ അത് സ്വീകരിക്കാൻ പാടില്ലാത്തത് എവിടെയാണ്? അംഗകാര്യത്തിൽ. ഇവിടെ അംഗത്തെ പറയുന്നുണ്ടോ? അവിടെ അന്നോ രേഫാദേശോ നതു സുപി എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല. വിശേഷമാണത്. പിന്നെ നോക്കണോ അത് അംഗാധികാരത്തിലാണോ വന്നിട്ടുള്ളതെന്ന് നോക്കണം. ഏത്? രോ അസുപി. ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല. അഹോഭ്യാം ഏത് സുപ്പി? സുപ്പ് വരവിരിക്കും വരില്ല. ഭ്യാം സുപ്പല്ലേ? സുപ്പെന്ന് പറഞ്ഞ ഏതാണ്? സുപ്പ് എന്ന് പറഞ്ഞാൽ സത്യം യോഗനം മാത്രമാണോ? സുപ്തിങ്ന്തം പദം. സുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യാഹാരമാണ് സുപ്പ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ഏതാണ്? നകാരാന്ത ശബ്ദം ദണ്ഡിൻ. ദണ്ഡോ അസ്ഥീതി ദണ്ഡിൻ. ദണ്ഡി എന്ന് പറയുന്നത് സാധാരണ പുരുഷനാണ്. ഇവിടെ ദണ്ഡ് ഉള്ള കുലം നംസകമാണ്. വിശേഷണമായിട്ട് വരുന്ന ഏതെങ്കിലും നംസകത്തിന്റെ ദണ്ഡിൻ എന്ന് വരും. അത് ഇനി ഠനവും ഇന്നന്തമാണ്. ഇന്നന്തത്തിൽ നമ്മൾ മുമ്പ് ഏതോ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതായിരുന്നത് പഠിച്ചിട്ടില്ലേ? സൂത്രമല്ല ചോദിച്ചത്, ഏത് ഉദാഹരണമാണ്? ഇന്നന്തത്തിന് നമ്മൾ പഠിച്ച ശബ്ദം ശാർഗിൻ എന്നൊരു ശബ്ദം പഠിച്ചായിരുന്നോ? ഉണ്ടോ? ഏത്? സഖിന. യശസ്സിൻ ശാർങ്കിൻ പഠിച്ചില്ലേ? അതുപോലെയാണ് നകാരാന്ത ശബ്ദം. അപ്പോ അതറിഞ്ഞിരുന്നാലേ ഇവിടെ പറ്റൂ. പഴയത് അറിഞ്ഞിരിക്കണം. അപ്പോ സുപഥിൻ സുശോഭന ശോഭന പന്ഥാനോ യസ്മിൻ. അല്ലല്ല, അതിനൊന്നുമുണ്ട്. ദണ്ഡൻ അല്ലേ? ആ ദണ്ഡി കുലം ദണ്ഡി ദണ്ഡിൻ തന്നിരിക്കുന്നു. ദണ്ഡിൻ സു അമ്മിരിക്കുമ്പോ സൂത്രം വരുന്നു. സമോർ നമസ്കാര ലുക്ക് വന്ന് ദണ്ഡിൻ എന്നിരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? നലോപപ്രാതിപതികാന്തസ്യ പോയി. ശേഷിക്കുന്ന എന്താണ്? ദണ്ഡി എന്ന് പറയുന്നു. അവിടെ ശാർഗണ്ണിന് ഇവിടെ ദീർഘം വന്ന് സൂത്രം ഏതായിരുന്നു? ശാർഗണ്ണിന് ദീർഘം വന്ന് സൗച്ച. ശാർഗണ്ണിന് ദീർഘം വന്നല്ലേ? അവിടെ സൂത്രം ഏതായിരുന്നു? എന്താണ് വൃത്തി? അന്നാദീനാം ഉദായ ദീർഘോ അസംബുദ്ധോ സൗ. അസംബുദ്ധിയായ സുപരവിരിക്കുമ്പോൾ ഉദയ്ക്ക് ദീർഘം വരും. അതുകൂടെ പ്രവർത്തിക്കുമോ? എന്തുകൊണ്ടില്ല? സുപരത്തില്ല. എന്ത് സംഭവിച്ചു? സൂവിന് ലുക്ക് വന്നു. ഇപ്പൊ ദണ്ഡി വന്നു. അത് ദണ്ഡി എന്നായി. ദീർഘം വരുന്നില്ല. ദണ്ഡി. അടുത്ത് ദണ്ഡിൻ ഔ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? നമസ്കാശ സി വന്ന് ദണ്ഡിൻ ഈ ദണ്ഡിനി. അല്ല പോവാനോ ഇവിടെ വരൂ. ഉപാഷങ്ങിശ്യോരോ എന്തുകൊണ്ട് വരുന്നില്ല? ഇവിടെ ഇന്നാണ്, അന്നല്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ദണ്ഡിനി, ദണ്ഡി, ദണ്ഡിനി. അടുത്ത ദണ്ഡിൻ പരത്തിൽ ജസ് ശസ്വരിക്കുമ്പോൾ എന്ത് വരുന്നു? ജസ് ശസ്വഹോ സി വരുമ്പോ എന്തായി? ദണ്ഡിൻ ഈ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഏതാണ് ഏതാണ് ഏതാണ് ഏതാണ്? ആ ഇൻഹൻ പൂഷാരിം നാം ശൗ, അവിടെ നിയമം ചെയ്തു. ഇന്ന് എന്ന് വെച്ചാൽ ഇന്നന്തം, അത് ശൗ എന്ന് വെച്ചാൽ സി പരമിരിക്കും. ഇവിടെ സി എന്ന് പറഞ്ഞ ഇതാണ് ഏത്? ജസ് ശോഹോ സി. ഈ സി രണ്ടെണ്ണം വരും, ഹ്രസ്വമുണ്ട് ദീർഘമുണ്ട്. ദീർഘം വരുന്നതിനാണ് വിഭാഷ വിശ്യഹോ എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഇൻഹൻ പൂഷാരിം നാം ശൗ എന്ന് പറയുന്നിടത്ത് എന്താണ്? ഹ്രസ്വസിയാണ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ സർവനാമസ്ഥാനജ അസംബന്ധ പ്രകാരം ദീർഘം വരാം, പക്ഷെ പറഞ്ഞു ഇന്നന്തമാണെങ്കിൽ സി പരമിരിക്കുമ്പോൾ മാത്രമേ ദീർഘം വരത്തുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇന്ധൻ പൂഷാരിം നാം ശൗ എന്താണ് അതിന്റെ വൃത്തി? ആ യേശാം ശാവേവ ബുധായു ദീർഘ നാന്യത്ര. ഇന്നന്തത്തിന് സി പരമിരിക്കുമ്പോഴേ ഉപതയ്ക്ക് ദീർഘം വരത്തും. ഇപ്പൊ ദണ്ഡീനി, പഴയ സൂത്രങ്ങളെല്ലാം ഇനി ആവശ്യമായിട്ട് വരും, കൊണ്ടും മറന്നു കളയരുത്. ദണ്ഡി, ദണ്ഡിനി, ദണ്ഡീനി. ദണ്ഡിൻ ടാന്നിരിക്കുന്നിടത്ത് പ്രത്യേകിച്ചൊന്നും വരാനില്ല. ദണ്ഡിനാ, ദണ്ഡിൻ ഭ്യാം എന്നിരിക്കുന്നിടത്ത് നലോക ദണ്ഡിഭ്യാം, ദണ്ഡിബിഹി, ദണ്ഡിനെ, അവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ദണ്ഡിഭ്യാം, ദണ്ഡിഭ്യ, നലോഹം വരുന്നു. ദണ്ഡിനഹ, ദണ്ഡിഭ്യാം, ദണ്ഡിഭ്യ, ദണ്ഡിനഹ, ദണ്ഡിനോഹോ, ദണ്ഡിനാം, ദണ്ഡിനി. ദണ്ഡിനോഹോ, ദണ്ഡിഷോ. ഇവിടെ എന്തോ വിട്ടുപോയിട്ടുണ്ടല്ലോ. സംബോധനയില് ദണ്ഡൻ നേരത്തെ, ആ ഇവിടെ സംബോധനയിൽ എന്താണ്? ഹേ സൂത്ര പുല്ലിംഗത്തിൽ വന്ന് സംബോധനയില് നകാരാന്തത്തില് സമ്പുദ്ധിഹോ. നംസ്വലിംഗത്തിൽ ഒരു വാർത്തയും വരും, നലോപോ വാവാച്യ, നലോപം വികല്പമായിട്ട് വരും നകാരാന്തത്തിന്. നാന്തസ്യ നലോപോ നംസകെ നലോപോ വാവാച്യ. അപ്പൊ വികല്പമായിട്ട് നകാരലോകം വരും. അപ്പൊ രണ്ട് രൂപം വരും. എന്താണ്? ഹേ ദണ്ഡിൻ, ഹേ ദണ്ഡി. പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടില്ല, ഉദാഹരണത്തിനും കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ ലോക സിദ്ധാന്തോധികാരൻ അതിനെ വിട്ടിരിക്കും, അതുകൊണ്ടായിരിക്കും. എവിടെയുണ്ട്? ആ അതിലെന്താ എഴുതിയിരിക്കുന്ന? ആ സംബുദ്ധോ നംസകാനാം നലോപോ വാവാച്യ. സിദ്ധാന്തമതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. സമ്പുദ്ധിയിൽ നംസകങ്ങൾക്ക് നലോപം വികല്പമായി വരും. അതിന്റെ മൂലത്തിലില്ലല്ലോ, ടീയിലല്ലേ ഉള്ളു. ഉണ്ടോ? ആ ചില പുസ്തകങ്ങളിലുണ്ട്, ഈ പുസ്തകത്തിലല്ല. ചില പുസ്തകങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വിട്ടുപോയതാണ്. സമ്പുദ്ധോ നംസകാനാം നലോപോ ഓവാച്ച. സമ്പുദ്ധിയിൽ നംസകങ്ങൾക്ക് വികല്പമായിട്ട് നിലവും. അതുകൊണ്ട് രണ്ട് രൂപം വരും. ഹേ ദണ്ഡി, ഹേ ദണ്ഡൻ, ഹേ ദണ്ഡിനി, ദണ്ഡീനി. ആ കുഴപ്പമില്ല, എന്തായാലും അതിൽ കൊടുത്തല്ലോ. ഒറിജിനൽ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ വാർത്തയും. അപ്പൊ ഇവിടെ വിട്ടുപോയതാ. അടുത്തെന്ത് വരുന്നു? സുപഥിൻ സു ശോഭന പന്ധാനോ പന്ധാനോ യസ്യ പഥിൻ ശബ്ദം നമ്മൾ നേരത്തെ പഠിച്ചു. എങ്ങനെയായിരുന്നു അതിന്റെ രൂപങ്ങൾ? പന്ഥാഹ പന്ഥാഹ പന്ധാനോ പന്ധാനഹ പന്ധാനം പന്ധാനോ പന്ധാനഹ തൃതീയാഗമനത്തിൽ പഥ പന്ഥ പന്ഥാനോ പന്ഥാനഹ പന്ധാനം പന്ഥാനോ പഥ ആ പഥ ബാക്കി പതിഭ്യാം പതി പതി പതി എന്താ കേൾക്കുന്നില്ല, പുറത്ത് കേൾക്കുന്നില്ല. ആ ചതുർത്ഥിയിൽ പഥേ പതിഭ്യാം പതിഭ്യ അവിടെ ദ്വിതീയ ബഹുവചനം മൂലം വന്ന പ്രവർത്തിച്ച സൂത്രം ഏതാണ്? ദ്വിതീയ ബഹുവചനം മൂലം ഭസഞ്ഞുള്ളിടത്തെല്ലാം വരുന്ന ഭസ്യട്ടേർ ലോപഹ എന്താണ് അതിന്റെ വൃത്തി? ഭസ്യ പഥ്യാതെ ടേർ ലോപ ടീ കിലോകം വരും ദ്വിതീയ ബഹുവചനം മൂലം. ഇവിടെ പന്ധാ എന്നുള്ളിടത്ത് ഇവിടെ ആ എന്ന ദീർഘം വന്നെങ്ങനെയാണ് പതിന്? പതിമതിർവൃക്ഷാം ആത് ആകാരം അന്താദേശമാവുക. ഇകാരത്തിന് ആകാരം വരുന്ന സൂത്രം ഏതാണ്? ഇതോ അത് സമസ്ഥാനം തന്നെ. പിന്നെ ധകാരം ധായ മാറുന്ന എന്താണ്? ഇതോ ധ. അപ്പൊ ഇത്രയും സൂത്രങ്ങൾ അവിടെ വരും. ഏതാണ്? പതിമതി ഋവൃക്ഷാം ആത് ഇതോ അത് സർവനാമസ്ഥാനി അതൊക്കെ വന്നിട്ടാണ് അവിടെ രൂപ ശ്രദ്ധിച്ചത്. ഇവിടെ ഏതൊക്കെ വരുന്നു നോക്കാം. സു പഥിന്നാണ്, സുപഥിൻ സു അമ്മന്നിരിക്കുമ്പോ ഏത് വരുന്നു? സമോട് നമസ്കാരം എടുക്കൂ വന്നപ്പോ എന്തായി? സു പഥിൻ ഔരിക്കുമ്പോ എന്ത് വരുന്നു? നമസ്കാശ സി വന്നു കഴിഞ്ഞാൽ ഉടനെ സൂത്രം പ്രവർത്തിക്കും. എങ്ങനെ? ഏത്? അതിനു മുമ്പ് പ്രവർത്തിക്കുന്ന സൂത്രം യജിഭം. ആദ്യം വരുന്ന യജിഭം അവിടെ ബസഞ്ഞ വരും. ബസഞ്ഞ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ബസ്യ ടേർ ലോക ബസഞ്ഞുണ്ടെങ്കിൽ ടീ കിലോം വരും. ഇവിടുത്തെ ടീ ഏതാണ്? ഇൻ അതിലുപയോഗിച്ചു. അപ്പൊ ശേഷിക്കുന്ന ഏതാണ്? പത് പരത്തിലെന്തിരിക്കുന്നു ഈ. അപ്പൊ എന്തുവരുന്നു? സുപഥി സുപഥി സുപഥി എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ പ്രാതിപദ്യം സുപഥിന്നാണ്. ജസ് ശസ്ത്ര വിധിക്കുമ്പോ എന്ത് വരുന്നു? ജസ് സുവശി വരുന്നു. സുപഥിൻ ഈ എന്നിരിക്കുമ്പോ സുപഥിൻ ഈ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഇതോ സർവനാമസ്ഥാന. ഇപ്രകാരം സുപഥിന്റെ ഇകാരത്തിന് എന്ത് വരും? അകാരം വരും. അപ്പൊ സുപഥിൻ എന്നുള്ള എന്തായി മാറും? സുപഥൻ എന്നാവും. പിന്നെ എന്ത് വരുന്നു? ധോന്ധ ധകാരത്തിനെന്ത് വരും? ധാവും. അപ്പൊ സുപന്ധ് സുപഥൻ എന്നാവുമ്പോ ഏത് വരുന്നു? സുപഥൻ എന്നുള്ളത് എന്ത് വരുന്നു? ആ സുപന്ധൻ എന്നുള്ളത് എന്ത് വരുന്നു? സർവനാമസ്ഥാനേജ അസംബുധു ആകാരം വന്നു. സുപന്ധാൻ ഈ സുപന്ധാനി സുപഥിൻ എന്നായിരുന്നു ഇകാരത്തിന്. ഇതോ സർവനാമസ്ഥാന പ്രകാരം ആകാരം വന്നു. അപ്പൊ എന്തായി? ധീ എന്ന് പറയുന്നത് ധാ എന്നായി. ആ അകാരത്തിന് സർവനാമസ്ഥാന അസംബന്ധ പ്രകാരം ദീർഘം എന്നാണ് ധാ എന്നായത്. ആ ധകാരത്തിന് എന്ത് വരുന്നു? ധോന്ധ പ്രകാരം ധാ വന്നു. അപ്പൊ സുപന്ധാനി എന്ന് വരുന്നു. അങ്ങനെ വരുന്നു. ഇതോ സർവനാമസ്ഥാന എന്ന് പറയുന്നതിന്റെ വൃത്തി എന്താണ്? പ്രത്യേക ഇകാരസ്യ അകാരസ്യാത് സർവനാമസ്ഥാനം പറയുമ്പോൾ. പക്ഷെ പതിമതി ഒരു വൃക്ഷം ആത്തെന്നുള്ളതിന്റെ വൃത്തി എന്താ പറഞ്ഞത്? ശൂലെ വരത്തുള്ളൂ. ആകാരം അന്താദേശമായിട്ട് വരുന്നത് ശൂലെ വരത്തുള്ളൂ. പക്ഷെ ഇതോ അത് സർവനാമസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ആകാരം വരുന്ന ആണ്. ധോന്ധ എന്ന് പറയുന്നിടത്ത് എന്താണ്? ധോന്ധ എന്ന് പറയുന്നിടത്ത് എന്താ വൃത്തി? സർവനാമസ്ഥാനം പരമിരിക്കുമ്പോ സുപതി സുപതി സുപന്ധാനി എന്ന് പറയുന്നു. അടുത്ത് സുപതിൻ ടാന്നിരിക്കുമ്പോ അതും രണ്ടും ഒരുപോലെയല്ലേ? നമസ്കാരത്തിൽ പ്രഥമേന്ദ്രി ഒരുപോലെ തന്നെ. അടുത്ത് സുപതിൻ ടാന്ന് വരുമ്പോ വസ്യട്ടേർ ലോപഹ ടി ലോപിച്ചു പോയി. സുപത് ആ സുപത സുപതിൻ ഭ്യാമെന്നിടത്ത് സുപതിഭ്യാം സുപതി ഭീ സുപതേ സുപതിഭ്യാം സുപതിഭ്യ സുപത സുപതിഭ്യാം സുപതിഭ്യ. ഭസഞ്ജയുള്ളിടത്തെല്ലാം ടീക്ക് ലോകം വരുന്നു. പദസഞ്ജയുള്ളിടത്തെല്ലാം നഗാരത്തിൽ ലോകം വരുന്നു. സുപത സുപതോഹോ സുപതാം സുപതി. ഇവിടെ അഭിഭാഷംഗിസ്യോ വരൂ. എന്തുകൊണ്ട് ഇവിടെ അന്നില്ല? കിലോമെന്ന് സുപതി സുപതോ സുപതിഷു ഹേ സുപഥിൻ. ഇവിടെ രണ്ട് രൂപം വരണം, ഒരു രൂപ കൊടുത്തിട്ടുള്ളൂ. സംബുദ്ധോ നംസകാനാം നലവപ്പോ വാവാച്യ സുപതി സുപഥിൻ ഹേ സുപതി ഹേ സുബന്ധാനി. ഇപ്പം നകാരാന്തം കഴിഞ്ഞു. അടുത്ത് വരുന്ന ഏതാണ്? ഊർജ് ജകാരാന്തമാണ്. ഊർജ് ഊർജ ബലപ്രാണനയോഹോ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് കിപ്പ് വന്നിട്ടാണ് ഊർജ് ശബ്ദം വരുന്ന കിബന്ധമാണ്. ഊർജിന് പ്രാതിസഞ്ജ വന്നു, സു വരുന്നു. ഊർജ് സു ഊർജ് അമ്മന്നിരിക്കുമ്പോൾ എന്തുവരും? സമോർ നമസകാദ് വരും. ഊർജില ജകാരത്തിന് എന്തുവരുന്നു? ചോക്കു കുത്തും വന്നു. ജസ്തു ചർത്തുങ്ങൾ വരുമ്പോ എന്തായി? ഊർക്ക് ഊർഗ് ആണല്ലോ. ഊർജ് ജകാരാന്തമാണ്. ചോക്ക് വരുമ്പോ ഊർക്ക് ഊർഗ് ഊർജ് ഊർജാണ് പ്രാതിപര്യം. അവ വരുമ്പോ എന്തുവരുന്നു? നമസകാച്ച ശി വന്നിട്ട് ഊർജി എന്ന് പറഞ്ഞു. അടുത്ത് ഊർജ് ജസ് ശ്വാസം വരുമ്പോ ജസ്ഹോശി വരുമ്പോ ഊർജ് ഈ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? നമസ്സഹസ്യ ജലച്ച. ഊർജ് ആണ് ഇവിടെ വരുന്ന. നുമ്മ് ഏതിന്റെ മുമ്പിൽ വരും? ഏതിന്റെ പരത്തിൽ വരും? ഏതിന്റെ ഏതിന്റെ പൂർവ്വത്തിൽ വരും? ഏതിന്റെ പരത്തിൽ വരും? ഊന്റെ പരത്തിൽ വരും. ഏതിന്റെ? രേഫത്തിന്റെ പൂർവ്വത്തിൽ വരും. രേഫത്തിന്റെ പൂർവ്വത്തിൽ വരും. ഊന്റെ പരത്തിൽ വരും. അതുകൊണ്ട് ഊ ന ഋ ജി എന്ന് വരും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നാര ജാനാം സംയോഗ നാര ജാനാം എന്ന് വെച്ചാൽ അവിടെ സംയോഗം വരുന്നത് നാരാജ ഈ ക്രമത്തിലാണ്. അല്ലാതെ ഊർ എന്നല്ലേ നമ്മൾ സാധാരണ പറയുന്നത്. ഊർ ഇപ്പൊ രേഫത്തിന്റെ പരത്തിലല്ല നഗാരം വരുന്നു, രേഫത്തിന്റെ പൂർവത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പുറത്ത് എഴുതിയിരിക്കുന്നത്, തെറ്റിക്കാതിരിക്കാൻ വേണ്ടി. നീരജ് അപ്പോ ഊണ്ണറ് ജി ഊണ്ണറ് ജി എന്നാണ്, അല്ലാതെ ഊർണ് ജി എന്നാ വരുന്നത്. മനസ്സിലായ? ഊർ എന്നല്ലേ പറയുന്നത്, ഊർണ് ജി എന്ന് വരരുത്. പിന്നെയോ ഊൺറ് ജി എന്ന് പറയണം. ഉച്ചാരണം നമ്മൾ സാറിനെ തെറ്റിച്ചായിരിക്കും വിചാരിക്കുന്നത്. ഊർജി എന്ന് പറയും, അങ്ങനെ വരാൻ പാടില്ല. ഊൺറ് ജി എന്ന് പറയുന്നു. നഗാരം ആദ്യം ഉച്ചരിക്കണം. ഊൺറ് ജി ഊൺറ് ജി എന്ന് പറയുന്നു. നായ് ഓ ന് ശേഷം വരുന്ന എന്താണ് ന്, നുമായിട്ട് പിന്നെ വരുന്നതാണ് രു. രുവിന്റെയും ജിന്റെയും ഇടയ്ക്ക് സ്വരം ഉണ്ടോ? ഇല്ല. അപ്പൊ രണ്ടും തമ്മിൽ സമയമോ? മൂന്നെണ്ണം കൂടെ ഏതൊക്കെയാണ്? ന്, രു, ജി. അതായത് ജി എന്ന് പറയുന്നതിന്റെ പൂർവ്വത്തിൽ സ്വരമില്ല, അതുകൊണ്ട് സമയവും വരും രേഖമായിട്ട്. പരത്തിൽ സ്വരമുണ്ട്, പരത്തിലിരുന്നോട്ടെ. അതിപ്പോ ഊ നിന്റെ പൂർവ്വത്തിൽ സ്വരമില്ലേ? നിന്റെ പൂർവ്വത്തിൽ സ്വരമുണ്ടല്ലോ. എന്നാലും അവിടെ സമയമുണ്ട്, ഏതുമായിട്ട്? രൂപമായിട്ട്. പൂർവ്വത്തിലോ പരത്തിലോ അല്ല, ഇടയ്ക്ക് വരാൻ പാടില്ല. കല്ലുകളുടെ ഇടയ്ക്ക് അങ്ങനെ എത്ര ഇരുന്നാലും ശരി, സമയമാകും. ഉദാഹരണം ഹലവനന്തര സമീപത്ത് പറഞ്ഞു കാർഷ്ണിയും, അവിടെ എത്ര എണ്ണം ഉണ്ട്? അതുപോലെ വരാം. പിന്നെ വരുന്ന എങ്ങനെയാണ്? അത് കഴിഞ്ഞു ഊർജ്, പിന്നിട്ടാ വരുന്നു ഊർജ. ഊർജിട്ടാ ഒന്നും ചെയ്യാനല്ല, ഊർജ. ഊർജഭ്യാം നടത്ത എന്തുവരും? ചോക്കു വന്ന് ചോക്കു വന്ന് ജസ്റ്റ് വന്നു ഊർഗഭ്യാം. ഊർഗ്ഭി വന്നോട്ടെ, ഒരു വിരോധമില്ലല്ലോ. ഊർജേ ഊർഗ്ഭ്യാം ഊർഗ്ഭ്യ ഊർജ ഊർഗ്ഭ്യാം ഊർഭ്യ ഊർജ ഊർഭ്യാം ഊർജ ഊർജോ ഊർജാം ഊർജ ഊർജോ ഊർജ്. കുത്തും വന്നു ചർത്തും വന്നു വൃക്ഷു ഹേ ഷത്തും വന്നു ഊർജി ഓൻ ഋജി. അപ്പൊ ജകാരാന്ത കഴിഞ്ഞു അടുത്ത് വരുന്ന ഏതാണ്? തകാരാന്തം. തകാരാന്തത്തിൽ തത്ത് സൂന്നിരിക്കുമ്പോ പുല്ലിംഗത്തിലേത് സൂത്രം വന്നത് തദോ സസാവ് അനന്ത്യോ. എന്താണ് വൃത്തി? തദാദീനാം തദന്ത്യോ സഹസ്യാദ് സൗ. തദാദീനെ അനന്ത്യത്തിൽ, അന്ത്യത്തിലാകാൻ പാടില്ല. തകാരത്തിന് സകാരം വരും എപ്പോ? സു വരവിരിക്കുക. തത്ത് ഇവിടെ സു അമ്മിരിക്കുമ്പോ ഏ സൂത്രം വരുന്നു? വന്നു. ഇവിടെ തകാരത്തിന് സകാരം വരുമോ? എന്തുകൊണ്ട്? പരത്തെ സുഖമില്ലാത്തതാ എന്നെല്ലാം അഹ വരുമോ? എന്തുകൊണ്ട്? വിഭക്തവും വിഭക്തിയില്ല. അതുകൊണ്ട് പുല്ലിംഗത്തില് തത്ത് എന്ന് പറയുന്നിടത്ത് സാന്ന് വന്നെങ്ങനെ? തതോ സസ്തവനന്തിയോ. പിന്നെ എന്തു വന്നു? ഗതാദിനഹാതോണേ താ. പരത്തിലെ സൂനെന്ത് സംഭവിച്ചു? സഹ വിസർഗം വന്നു. അവിടെ പ്രഥമാധിവനത്തിൽ എന്ത് സംഭവിച്ചു? പുല്ലിംഗത്തില് ഗതാദിനഹാതോണേ. പിന്നെ വൃദ്ധി. ബഹുവനത്തിൽ എന്ത് സംഭവിച്ചു? പുല്ലിംഗത്തിൽ ബഹുവനത്തില് ഗതാദിനഹാതോണേ ജസ സി ഗുണം. അപ്പൊ അവിടെ എങ്ങനെയായിരുന്നു രൂപം വന്നത്? സഹ തൗ തേ. സ്ത്രീലിംഗത്തിലാണെങ്കിലോ അതെങ്ങനെ വന്നു? തതോ സസ്തവനന്തിയോ. പിന്നെ അതോണേ അജാദ്യ സ്റ്റാപ്പ് അഗസ്തവണേ ദീർഘ സ. പിന്നെ പ്രഥമാധിവനത്തിൽ സ്ത്രീലിംഗത്തിൽ സൂത്രം അങ്ങ് ആഭവപ്രകാരം എന്ത് വന്നു? സി വന്നു. തത്തിൽ എന്തൊക്കെ സംഭവിച്ചു? അതുകൊണ്ട് പിന്നെ തീർന്നു. അജാദ്യ സ്റ്റാപ്പ് അതോസവനെ ദീർഘ ഋത്തു വിസർഗം. ഏ പ്രഥമ ദിവനമല്ലേ ചോദിച്ചത്? ദിവനത്തില് ഗുണം തേ, പ്രഥമ ബഹുവനത്തില് തനഹ, അതുകൊണ്ട് അജാതിഷ്ഠ അവസരനെ ദീർഘ ത ജസ്സിരിക്കുന്നിടത്ത് അകസരനെ ദീർഘ താഹ താ തേ താഹ സഹ തൗ തേ. ഇവിടെ ദിവനത്തിൽ എങ്ങനെയാണ് നോക്കണം? തത് നംസഹ ഷസ്സി വന്നു, പിന്നെ ചതാവിനഹ അതോ ഗുണെ, പിന്നെ ഗുണം തേ. ഓ പുല്ലിംഗം ബഹുവനത്തില് രൂപം എങ്ങനെ? തേ. സ്ത്രീലിംഗം ദ്വിവനത്തില് തേ. നവസലിംഗം ബഹുവനത്തില് തേ. അല്ല താനി, നവസലിംഗം ദ്വിവനത്തിൽ തേ. എല്ലായിടത്തും ഒരുപോലെ ഇരിക്കും. പ്രഥമ ബഹുവനം പുല്ലിംഗത്തില്, സ്ത്രീലിംഗത്തിൽ പ്രഥമ ദ്വിവനം, നവസകത്തിൽ പ്രഥമ ദ്വിവനം തേ. ഭുവനത്തിൽ വരുമ്പോൾ എന്ത് വരുന്നു? തത്ത് ജസ് വരുന്നു, എന്ത് വരുന്നു? ജസ് സി വന്നു, പിന്നെ പ്രധാനഹാതോടെ ത ഈന്നിരിക്കുന്നു. നമസ്സ്യ ഛലഹജ എന്ത് വന്നു? നും വന്നു. ത ന ഈന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? സർവനമസ്താനേജ അസംബുദ്ധ ഉദയ്ക്ക് തീർക്കുമെന്ന് താനി തത്ത് തേ താനി തത്ത് തേ താനി. തൃതീയമന് തത്ത് ടാന്നിരിക്കുന്നു. തനഹതോടെ ടാന്നിരിക്കുമെന്ന് വരുന്നു. ടാങ്ങ സൈനാസ്യ ഇന്ന വന്നു, പിന്നെ ഗുണം വന്നു തേന. തത് ഭ്യാന്നിരിക്കുന്നിടത്ത് അനഹതോടെ, പിന്നെ സുഭിച്ച തഭ്യാം. തത് ബിസന്നിരിക്കുന്നിടത്ത് തതിനോ ഗുണെ, ത ബിസന്നിരിക്കുന്നിടത്ത് അതോ ബിസ തൈഹി തേന താഭ്യാം അഹി. തത് ഗേന്ദ്രടത്ത് തതിനോ ഗുണെ സർവനാമനസ്മൈ തസ്മൈ, പിന്നെ താഭ്യാം തേഭ്യാന്നിടത്ത് ഭുവനെ ചല്യേത്. തസ്മാതെന്നിടത്ത് മസിംഗ്യോഹോ സ്മാസിംഗ് തസ്മാത് താഭ്യാൻ തേഭ്യ. തസ്യാന്നിടത്ത് താങ്ങസിംഗ് സയനസ്യ തസ്യ. തയോഹോ എന്നിടത്ത് തയോഹോ തേഷാന്നിടത്ത് ആംഗി സർവനാമനസ്സട്ട് ബഹുവനെ ചല്ലേത്ത് ആദേശപ്പെടുത്തിയോ തേഷാം. തസ്മിൻ എന്നിടത്ത് മസിംഗ്യോ സ്മാസ്മിനു തസ്മിൻ തയോഹോ തേഷു എന്നിടത്ത് ഭവന ജില്ലയെ ആവേശപ്പെടുത്തുന്നു. മുമ്പ് വന്നതുപോലെ തന്നെ തത്ത് തേ താനി, അതുപോലെ അടുത്ത് യത്ത് ഏ യാനി. ഇതുപോലെ തന്നെ യത്ത് സു അമ്മന്നിരിക്കുന്നിടത്ത് ലുക്ക് വന്നു, പിന്നെ യത്ത് ഔ വന്നിരിക്കുന്നിടത്ത് നമസാശാദുണെ ഗുണം വന്നു. ഏ യാനി എന്നിടത്ത് നമസ്സ്യ ചലജഗന്നുമ സർവനമസ്താന അസംബുദ്ധു യാനി യത് ഏ യാനി. ഏനാന്നിടത്ത് തേന പോലെ തന്നെ ഏതൊക്കെ വന്നു? താങ്ങസികസാസ്യ ഇന വന്നു, തേതാനാഥോ ഗുണെ വന്നു, ഗുണം വന്നു. ഏന യാഭ്യാമെന്നിടത്ത് അതോ ഗുണെ സുഭിച്ച യാന യാഭ്യാം യൈഹി അതോ ബിസ യസ്മൈ സർവനാമന സ്മൈ യസ്മൈ യാഭ്യാം യഭ്യ യസ്മാത് യാഭ്യാം യഭ്യ യസ്യ യോഹ യേഷാം യസ്മിൻ യോഹ യേഷ. അടുത്ത് വരുന്ന ഏതാണ്? ഏതത് ഏതത് എങ്ങനെ വരുന്നു? ഏതത് സു അമ്മലെന്ത് വരുന്നു? ആ ഏതത് ജസ്റ്റ് ചർത്തവും വരുമ്പോ ഏതത് ഏതത് ഏതത് ഔ എന്ത് വരുന്നു? നംസാശ സി വന്നു, നംസാശ പിന്നെ താനാദൂണെ ഗുണം ഏതേ ഏതത് ജസ്യശസ്യം എന്ത് വരുന്നു? ജസ്യസോ സി വന്നു, താനാദൂണെ വന്നു, നംസസ്യ ജലച സർവനമസ്ഥാന അസംബുദ്ധു ഏതാനി ഏതത് ഏതേ ഏതാനി പിന്നെ ഇവിടെ വരും അന്വാദേശി നംസകേ വാ ഏനത് വക്തവ്യ ഏനത് അന്വാദേശം വരും. രൂപം ഇവിടെ കൊടുത്തിട്ടില്ല, അതും വരും. ഇതമേതോരന്വാദേശി ഇപ്പൊ ഏനത് ഏനെ ഏനാനി ഏനയോഹോ അതോടെ വരും. അങ്ങനെ ഇതത്തിന് വന്നല്ലോ, നേരത്തെ പറഞ്ഞല്ലോ അന്വാദേശി നംസകേ വാ ഏനത്. ഏതിനൊക്കെയാണ് അന്വാദേശം വരുന്നത്? ഏതിന്? ഏതെല്ലാം പ്രാതിപദികങ്ങൾക്കാണോ? ഏതെല്ലാം പ്രാതിപദികങ്ങൾക്കാണ് അന്വാദേശം വരുന്നത്? ഇതമിനും ഏതത്തിനും. അന്വാദേശം വരുന്ന ശബ്ദം നംസകത്തിൽ ഏതാണ്? അപ്പൊ രണ്ടിടത്തും ഒരുപോലെയല്ലേ വരൂ? അന്വേദേശം വരും, വരുവും മാറിയില്ലേ? എന്താ ഏനത്? അപ്പൊ ഏനത്ത് ഏനെ ഏനാനി ഏനയുഹോ ഇതമിനും ഏതത്തിനും രണ്ടിനും വരും അന്വാദേശം. പക്ഷെ ഇവിടെ കൊടുത്തിട്ടില്ല, പുസ്തകത്തിനും കാണിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. മറ്റേ പുസ്തകത്തിലില്ലേ? നിങ്ങളുടെ പുസ്തകത്തിൽ അതിനുമില്ല, വിട്ടുപോയതാണ്. ഇല്ലാത്തവരും മാർക്ക് ചെയ്തുകൊണ്ടാണ്. പിന്നെ തൃതീയ മുതൽ വരുമ്പോൾ എന്തോരും ഏതേന ഏതേന പിന്നെ അവിടെ അന്വാദേശം വരുമ്പോൾ അങ്ങനെ വരും ഏനേന. ദ്വിതീയ ട ഓസ് ഏനത്ത് ഏതാഭ്യാം ഏതൈഹി ഏതസ്മൈ ഏതാഭ്യാം ഏതേഭ്യ ഏതസ്മാ ഏതാഭ്യാം ഏതേഭ്യ ഏതയോ ഏതേഷു ഏതസ്മിൻ ഏതയോ ഏതേഷു ഏതേന ഏതസ്യ രണ്ടിടത്തു വന്നുവരും താമസിക സാം നാസ്യ. പിന്നെ അവിടെ തഥാദീനാഹ അതോ ഗുണയും വരും. ഏതസ്മൈ ഏതസ്മാത് ഏതസ്മിൻ അവിടേക്ക് എന്തുവരും? ഒരിടത്ത് സർവനാമന സ്മൈ, എന്റെ അടുത്ത് ഏതേഷു ആ ഏതേഷാം ആ അതവിടെ തെറ്റിച്ചിരിക്കുന്നു. ഏതേഷാം ഇതിനെ തെറ്റിച്ച അവിടെ ഏതേഷാം ഏതസ്മാത്. പിന്നെ ഏതാഭ്യാന്നുള്ളത് എന്തോരും? ഞാൻ അതവണേ സുധിച്ചവണ് ഏതേഭ്യാന്നുള്ളത് ചൊല്ലിയത് ഏതേഷാം എന്നുള്ളത് ഷട്ടിഭോജനത്തിലൂടെ തെറ്റിപ്പോയതാണ്, തൊണ്ട മിസ്റ്റേക്കാണ്. അത് കഴിഞ്ഞു അടുത്ത് വരുന്ന ഗവാക്ശബ്ദം. ഗവാക്ശബ്ദം ഗാം അഞ്ചതി പശുവിന്റെ പിറകെ ആയിപ്പോയ കുലം. അക്കുലം മുഴുവൻ പശുവിന്റെ പിറകെ ആയിപ്പോയി ബി ജെ പി. അതാണ് ഗവാക്ക് എന്ന് പറഞ്ഞാൽ മൊത്തം പശുവിന്റെ പിറകിലായിപ്പോയി ഗവാക്ക്. കുലം നമസ്കാരങ്ങളല്ലേ. പശുവിന്റെ പിറകിൽ അവരുടെ ഊണിന് ഉറക്കത്തിൽ ഒറ്റ ചിന്തയുള്ളൂ. ഏത് എങ്ങനെ ഏത് ആ അത് പശുക്കളെ വളർത്തുന്ന സ്ഥലം. അത് പശുക്കളെ വളർത്തുന്ന സ്ഥലമാണ് ഗോകുലം. പിന്നെ സ്ഥലത്തിന്റെയും പേരായി. യാഗം ചെയ്യുന്ന ഒന്നല്ല ഇത്, നമസ്കലിംഗമാണ്. യാഗം ചെയ്യുന്നു എന്നൊന്നും അർത്ഥമില്ല. പശുവിനെ രക്ഷിക്കുന്ന ഒരു കുലം ഗത്തി അർത്ഥത്തിലാണ്. അഞ്ചു ഗർജി ഗതി പൂച്ചനയോ ഗത്യർത്ഥത്തിലാണ് ഇവിടെ. അപ്പൊ ഗമിക്കുന്നവൻ, പശുവിനെ ഗമിക്കുന്നവൻ എന്ന് വെച്ചാൽ അതിനെ പരിപാലിക്കുന്നു. അത് പരിപാലിക്കുന്ന ഒരു കുലം ഏതോ അത്. മറ്റത് ഗവ പുല്ലിംഗത്തിൽ വരുമ്പോൾ പശുവിനെ നോക്കുന്ന പുരുഷനായി, പശുവിനെ പരിപാലിക്കുന്ന പുരുഷൻ. ഇവിടെ പശുവിനെ പരിപാലിക്കുന്ന നമസ്കാരം ആകാൻ വേണ്ടിയിട്ട് കുലമായി. പശുവിനെ പരിപാലിക്കുന്ന എന്തോ അത്, ഏതായാലും ശരി കുലമോ, പക്ഷെ അത് നമസ്കലിംഗമാകാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, കുലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഇതൊരു ഇതിന്റെ വിശേഷം ഒരു പുല്ലിംഗ ശബ്ദമാണെങ്കിൽ അവിടെ ഈ രൂപം വരത്തില്ല, നമസ്കം തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് കുലമെന്ന് പറയുന്നത്. പശു ശോഭന പന്ഥാനോ യസ്മിൻ നഗരെ, നഗരം നമസ്കലിംഗമാണ്. അപ്പോ സുപാധി എന്ന് പറയുന്ന ഒരു നഗരമാണ്, ഒരു പട്ടണമാണ്. അവിടെ നല്ല വഴികളുണ്ട്. അങ്ങനെ വിശേഷ്യം അനുസരിച്ചാണ് ഈ ശബ്ദങ്ങൾ വരുന്നത്, വിശേഷണമാണ്. ഇവിടെയാണ് അത് നമസ്കാരത്തിൽ വരുന്നത്. ആ ശബ്ദം എന്ന് പറയുന്നത് നമസ്കാരം, പകൽ എന്നുള്ള അർത്ഥം. മഹ ദണ്ഡി എന്ന് പറയുന്നു അതാണ്, ദണ്ഡമുള്ള ഒരു കുലം എന്നടക്കണം. ആ കുലത്തിൽ ദണ്ഡമുണ്ട്, അതുകൊണ്ട് ദണ്ഡി എന്ന് പറയുന്നു. വിശേഷ്യം നമസ്കാരം ആയിരിക്കും. എന്താണ് അർത്ഥം? ആ അത് ശരിയല്ല. എങ്ങനെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കുലമൊന്നും അവിടെ എഴുതിയിട്ടില്ലല്ലേ. അപ്പൊ ഇതൊരു വ്യക്തിയായിക്കൂടി. ആ അപ്പൊ അതുപോലെ അത് കുലം എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അത് വ്യക്തിയാണെന്ന് ധരിക്കും. നമ്മൾക്കിപ്പോ കുലം അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ കർത്ത എന്ന് പറയാം. അത് ചെയ്യുന്ന കുലം എന്ന് വന്നില്ലെങ്കിൽ ഗോപൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലം പോട്ടെ, എന്ത് അത് പുല്ലിങ്ങോ അത്. ആ അപ്പൊ അവിടെ തെറ്റ്. ഇല്ല. അപ്പൊ പിന്നെ ഗോപൂജക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോ കുലമെന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അത് പുല്ലിംഗമായി തോന്നും. അല്ലെങ്കിൽ ഗോപൂജ കുലെന്ന് പറയണം അല്ലേ, ഹിന്ദി പറയണമെങ്കിൽ. ആ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ശരിയാ, ഗോപൂജ കുൽ എന്ന് പറയണം. കുലം ചെല്ലേവാല കുല്ലെന്ന് പറയണം അല്ലേ, കുലം എന്ന് പറയണം. കുലമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതെന്തായിരിക്കും? പുല്ലിംഗം. അപ്പൊ ഇത് ശരിയോ തെറ്റോ? അല്ല ഇത് ഇപ്പൊ എഴുതിയിരിക്കുന്നു. കുലത്തിന് പറയാം, കുലമൊന്നില്ലാതെ എഴുതുമ്പോ അത് ശരിയാവും. കുലമാണെങ്കിൽ അവിടെ എഴുതണ്ടേ? കുലമൊന്ന് എഴുതിയാ ശരി. കുലമൊന്നും എഴുതാത്തടത്തോളം കാലം ഒരാൾക്ക് കുലമൊന്നും അറിയാൻ പറ്റുമോ? വേണ്ടി വന്നാൽ കുലവും ആകാം. കുലം എന്നുള്ള അർത്ഥം വിവക്ഷിക്കുകയാണെങ്കിൽ ശരി, എഴുതിയില്ലെങ്കിലും. വായിക്കുന്നവരെ സംബന്ധിച്ച് ഭ്രമം വരും. വായിക്കുന്നവര് ഗോ പൂച്ചക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയെ എടുക്കത്തുള്ളൂ, സാധാരണഗതി. അപ്പൊ അത് വ്യക്തമാണ് കുലമെന്ന് എഴുതി കഴിഞ്ഞു. അല്ല അപ്പൊ ശരി എഴുതണം. നമസ്കാരത്തിൽ വരുമ്പോ അത് വ്യക്തമായി എഴുതിയില്ലെങ്കിൽ എഴുതിയാലും ഭ്രാന്തി ഉണ്ടെന്ന് വരും, വായിക്കുന്നവർക്കും അതുണ്ടെന്ന് വരും. വ്യക്തമായി എഴുതിയ പ്രശ്നമില്ല. ആ കുലോ ആ എന്നെഴുതിയാൽ ശരിയാവും. പക്ഷെ ഇപ്പം ഈ എഴുതിയിരിക്കുന്നത് അത് ശ്രദ്ധിക്കാതെ എഴുതിയായിരിക്കും. എഴുതിയ ആൾ ശ്രദ്ധിച്ചിരിക്കില്ല, അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, എഴുതിയ ആൾ ശ്രദ്ധിച്ചല്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാ സൂത്രം, ഗോപൂർവ അഞ്ച് ധാതുവിൻ്റെ സൂത്രം അഞ്ച് വരുന്ന പഠിച്ച നേരത്തെ കൃഷ്ണി അഞ്ചു വിജി അഞ്ചാവൃത്തി അഞ്ചേ ഉപപദേ വിജി കുറിഞ്ചോ കേവലയോ കുറിഞ്ചേർ നലോബ അഭാവശ നിവാത്തിതേ തീർന്നില്ല ബാക്കി കനാവിതോ. ഇത് പഠിച്ചിരിക്കണം. അവിടെ പറഞ്ഞു അഞ്ച് ധാതുവിൽ നിന്ന് സുബന്ധം ഉപപദമായിരിക്കുമ്പോഴാണ് കിൻവിരിക്കുന്നത്. ഇവിടുത്തെ സുബന്ധമാണ് ഗോ, അത് ഉപപദമായിരിക്കുമ്പോൾ അഞ്ച് ധാതുവിൽ നിന്ന് കിൻവിരിക്കും. അപ്പോൾ ഗോ അഞ്ച് കിൻ അഞ്ചിൽ അഞ്ച് വരും. കിന്ന് വന്നു കഴിഞ്ഞാൽ കിന്നിന് സർവാപഹാര ഗോ അഞ്ചെന്നിരിക്കുന്നിടത്ത് സൂത്രം പഠിച്ചിട്ടുണ്ട്, നഗാരം ലോപിക്കുന്ന ഏതാണ്? അനുദിത ഫലബുദ്ധായ കിങ്തി നഗാരം ലോപിച്ചു പോയി ഗോ അച്ചെന്നിരിക്കും. ഈ ഗോ അച്ചാണ് ഇവിടുത്തെ പ്രാതിപദികം. കിന്നന്തമായി കഴിയുമ്പോൾ അത് കൃതന്തമായി, ഇത് സമാസവുമാണ്, അതുകൊണ്ട് കൃതദ്ധിത സമാസ പ്രാതിപദ്യ സംജ്ഞ വരും. പക്ഷെ കിൻ വരുമ്പം തന്നെ എന്ത് ചെയ്യും? നഗാരം ലോപിക്കും, അനുദിത ഫലബുദ്ധായ അങ്ങനെ വരും. ഇപ്പൊ ഗോ അച്ചാണ് പ്രാതിപദികം. ഗോ അച്ഛന്റെ പരത്തിൽ സൂ അമ്മം വരുമ്പോ എന്തുവരും? സുമോർ നമസകാദ് ലുക്കു വരും. ഇവിടെ കിൻ പ്രത്യേകിച്ച് കൂ വരുമോ ചോക്കു വരുമോ? ഏതാ വരുന്നത്? ഏതാണ് എന്നാ അവിടെ എഴുതിയിട്ടുണ്ട് അതിന്റെ വൃത്തി തന്നെ. ഇത്യസ്യ അസിദ്ധത്വാ ചോഹോ കുരുതി കുത്തും. കിൻപ്രത്യസിക്കൂ എന്ന് പറയുന്നത് അസിദ്ധമായതുകൊണ്ട് ചോക്കു പ്രകാരം കൃത്വം വരും. അപ്പൊ എന്തായി? ഗോ അച്ഛന്നിടത്ത് എന്ത് വന്നു? കുത്തും വന്നു. കുത്തും വന്നു കഴിഞ്ഞാൽ ജസ്തു ചർത്തവും വന്നിട്ട് രണ്ടിലും വരും. എന്താണ് ഗോ അക്ക്? ഗോ അക്ക്. ഈ ഗോ അച്ഛ ഗോ അക്കുന്നിടത്ത് മൂന്ന് സൂത്രങ്ങൾ വരും. ഏതൊക്കെയാണ്? അമങ് സ്ഫോടായനസ്യ സർവത്ര ഭാഷ ഗോഹോ ഏങ്ങ പദാന്താതതി. അപ്പൊ മൊത്തോത്തരമായി സർവത്ര ഭാഷ ഗോഹോ പ്രകാരം പ്രകൃതി ഭാവം വരും. അവങ് സ്ഫോടാനുസ പ്രകാരം അവങ് വരും. ഗോ അക്ക് എന്നിടത്ത് അവങ് വന്നിട്ട് ഗവ അക്ക് എന്ന് വന്ന് സവർണദീർഘം വന്നിട്ട് ഗവാക്ക് ഗവാക്ക് രണ്ട് രൂപം. സർവത്ര ഭാഷ ഗോഹോ പ്രകൃതി ഭാവം വരുമ്പോ എന്ത് വരുന്നു? ഗോ അക്ക് രണ്ട് രൂപ. അപ്പൊ എത്രയായി? നാല്. ഇനി എങ്ങപ്പതാന്താതീ പൂർവരൂപം വരുമ്പം ഗോക്ക് ഗോക്ക്. അപ്പൊ എത്രയായി? ആറ് രൂപം സൂപത്തിൽ വരുമ്പോ മൊത്തം നൂറിലധികം വരും. അതുകൊണ്ട് ഇപ്പോഴേ ശ്രദ്ധിച്ചോണം. ആറ് വന്നത് അവസാനം മുമ്പോട്ട് തന്നിട്ട് വിഷമിക്കരുത്. ഗവാക്ക് ഗവാഗ്. ഓ, ഇതിലെല്ലാ രൂപം കൊടുത്തിട്ടില്ല, രണ്ട് രൂപയോ കൊടുത്തിട്ടുള്ളൂ. ഇവിടെയോ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗവാക്ക് ഗവാഗ്? അത് ആദ്യത്തെ ഗവാക്ക് ഗവാഗ് എന്ന ആദ്യത്തെ രണ്ട് രൂപ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏത് വരുന്നതാണ്? ഏതാണ്? അമങ് സ്ഫോടായനസ്യ വികല്പമായി വരുന്നു. അത് വരാത്ത പക്ഷത്തിൽ അടുത്ത രണ്ട് രൂപം കൊടുത്തിട്ടുണ്ട്. ഗോ അക്ക് ഗോ അക്ക്. ഇതേത് വരുന്നതാണ്? സർവത്ര വിഭാഷ ഗോഹു. അത് കഴിഞ്ഞ് രണ്ട് രൂപം കൊടുത്തിട്ടുണ്ട് ഗോക്ക് ഗോക്ക്. ഇതേതാണ്? എങ്ങ പദാന്താതം ഗത്യർത്ഥത്തിൽ തുടർന്നില്ല. ഇനി പൂജാർത്ഥത്തിലുണ്ട്. ഓം ശാന്തി ശാന്തി ശാന്തി.